ഓരോ ദിവസം പ്രശ്നത്തിന് ചെയ്യുന്നതേ സത്യം. ഓണമാസം para o 055, desça para 3, no pé de família. Para a velocidade de